ബോധം ആണ് മുക്തി. എന്നല്ല പറഞ്ഞത്, മറിച്ച് മുക്തി എന്താണെന്ന് ബോധിക്കുന്നു. മുക്തി എന്താണെന്ന് ബോധിക്കുന്നു. നീ പറയുകയാണ് ബോധമാണ് മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം, ആ ബോധം എന്ന് പറയുന്നത് സ്വരൂപം തന്നെ. ആ ബോധം എന്ന് പറയുന്നത് ആത്മാവ്, ബോധം എന്ന് പറയുന്നതാണ് ബ്രഹ്മം, അതിനെ തന്നെ മുക്തി എന്ന് പറയും. അപ്പോൾ അവിടെ ബോധം എന്ന് പറയുന്ന ശബ്ദത്തിൽ വ്യത്യാസം, ഒന്ന് നിരുപാധികമായ ബോധം, മറ്റൊന്ന് സ്വാഭാവികമായ ബോധം. സ്വാഭാവികമായ ബോധത്തെ നമ്മൾ അറിവെന്ന് പറയും. അതിനെയല്ല മുക്തി എന്ന് പറഞ്ഞത്, നിരുപാധികമായ ബോധത്തെ. അപ്പം ബോധം മുക്തി എന്ന് പറയാം, പക്ഷെ അതെങ്ങനെയുള്ള ബോധം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിനെ അറിയുന്നു എന്താണ്, നിരുപാധികമായ ബോധമാണ് എന്നറിയുന്നു. ഈ അറിവിനെയാണ് പറയുന്നത് ദൃഢബോധം. ആ അറിവിനെയാണ് പറയുന്നത് എന്തോ ദൃഢബോധം. ദൃഢബോധം എന്ന് പറയുന്നത് സ്വാഭാവികമായ അറിവാണ്. അതിനെ തന്നെ പറയും സമ്യക് ജ്ഞാനം. ഭാഷ്യകാരൻ, അദ്വൈത ഭാഷ്യകാരൻ പറയുന്നത് സമ്യക് ജ്ഞാനം. അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സാക്ഷാത്കാരം. ഇതൊക്കെ പേരുകളൊക്കെ പേടിപ്പെടുത്തുന്ന പേരുകളാണെങ്കിലും ഇതെല്ലാം ഒന്ന് തന്നെ. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും ദൃഢബോധം എന്ന് പറഞ്ഞാലും സമ്യജ്ഞാനം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ. പിന്നെ ചിലടത്ത് പറയും അപരോക്ഷ ജ്ഞാനം. ഇങ്ങനെയൊക്കെ നമുക്ക് ശബ്ദത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ അർത്ഥത്തിൽ വ്യത്യാസം. ഇപ്പോൾ അവിടെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്തിനെ അറിയുന്നു എന്നുള്ള ചോദ്യം വരും. എന്തിനാണ് അറിയുന്നത്? ഒരാൾ പറയുന്നത് എനിക്ക് അപരോക്ഷ ജ്ഞാനം ഉണ്ടായി, എന്തിൻ്റെ അപരോക്ഷ ജ്ഞാനം? ഒരാൾ പറയുന്നത് എനിക്ക് സാക്ഷാത്കാരമുണ്ട്, എന്തിൻ്റെ സാക്ഷാത്കാരം? ഒരാൾ പറയുന്നത് എനിക്ക് സമ്യക് ജ്ഞാനമുണ്ടായി, എന്തിൻ്റെ സമ്യക് ജ്ഞാനം? എന്തിൻ്റെയാണോ അങ്ങനെ ഒരു ബോധം ഉണ്ടായത് അതാണ് മുക്തി, അതാണ് മുക്തി സ്വരൂപം എന്ന് പറയും. ഒരാൾ പറയും എനിക്ക് ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടായെങ്കിൽ മുക്തി എന്താണോ ബ്രഹ്മത്തിൽ. ഒരാൾ പറയും എനിക്ക് ആത്മാവിൻ്റെ അപരോക്ഷം ഞാൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ മുക്തി എന്താണോ. ഒരാൾ പറയുന്നത് ഞാൻ എനിക്ക് എൻ്റെ സ്വരൂപത്തെ കുറിച്ചുള്ള സമ്യക് ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മുക്തി എന്താണോ സ്വരൂപം എന്ന് പറയും. പിന്നെ ഇതിൽ പ്രത്യേകതകൾ വരുന്നത് അജ്ഞാനം എങ്ങനെയെന്നുള്ളതാണ്, അറിവ് എങ്ങനെയെന്നുള്ളതാണ്. പിന്നെ മുക്തി സ്വരൂപമാണ്, പക്ഷെ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമല്ലോ അയാൾ ജ്ഞാനിയാണ് എന്ന് പറയും, അയാൾ സാക്ഷാത്കാരമുള്ളവനാണ് എന്ന് പറയും. അപ്പോൾ ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനം ഉള്ളവനാണ് എന്ന് പറയുന്നത് ജ്ഞാനി. ജ്ഞാനമുള്ളവൻ ജ്ഞാനി. അയാൾ പറയുന്ന അയാളൊരു ജ്ഞാനിയാണെന്ന് പറയും. അപ്പോൾ ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയുള്ളവരൊന്നും ജ്ഞാനിയല്ലേ? നമുക്ക് എന്തറിവുണ്ടായാലും നമ്മളപ്പോൾ അറിവുള്ളവനാണെന്ന് വെച്ചാൽ ജ്ഞാനിയാണ്. അതെ, നിങ്ങളീ പുസ്തകത്തെ അറിയുമ്പോൾ നിങ്ങൾ ജ്ഞാനിയാണ്, മേശ അറിയുമ്പോൾ ജ്ഞാനിയാണ്, അവിടെയൊക്കെ ജ്ഞാനമില്ലേ? അപ്പോൾ ഈ ജ്ഞാനം, ജ്ഞാനി എന്ന് പറയുമ്പോൾ അവിടെ എന്തിനെ അറിയുന്നു എന്നുള്ളതാണ് മുഖ്യം. പുസ്തകത്തെ അറിയുന്നവനെയും ഞാനി എന്ന് പറയും, ആനയെ അറിയുന്നവനെയും ഞാനി എന്ന് പറയും. പക്ഷേ ഇവിടെ അദ്വൈതികൾ ജ്ഞാനി എന്ന് പറയുമ്പോൾ എന്തിനാണ്? ആത്മാവിനെ അറിയുന്നു. അപ്പൊ നിങ്ങളിപ്പോ ഒരു മതപ്രവേശനം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവിനെ അറിയാമെന്ന്. പ്രഭാഷണം കേട്ടു, ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒരാൾ ആത്മാവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം എടുത്ത് വായിച്ചു, വിവേകാനന്ദ സാഹിത്യം എടുത്ത് വായിച്ചു, അവിടെയൊക്കെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അദ്വൈതി അവരെയൊക്കെ ജ്ഞാനി എന്ന് പറയും. എന്തുകൊണ്ട്? പുസ്തകജ്ഞാനം എന്ന് പറഞ്ഞൊരു ജ്ഞാനം പ്രത്യേകിച്ചില്ല. പുസ്തകം വായിച്ച് നിങ്ങൾ പ്രഭാഷണം കേട്ട് ഞാൻ പ്രഭാഷണ ജ്ഞാനി എന്ന് പറയും. കണ്ടത്തരം പറയാതെ അഭിപ്രായം പറയാറായില്ല. കുറച്ചു കാലം കൂടെ ഇരിക്കും ഇവിടെ പറയാം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ കുറച്ചുകൂടെ കഴിയും. രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. കുറച്ചുകൂടെ ക്ഷമിക്കണം. ഇപ്പം തുടങ്ങിയേ ഉള്ളൂ, അതുകൊണ്ട്. അല്ലാതെ അഭിപ്രായത്തെ ഞാൻ അടിച്ചമർത്തുകയല്ല. നമ്മളൊരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങുമ്പം അഭിപ്രായം പറയാൻ പാടില്ല. സംശയം വേണമെങ്കിൽ ചോദിക്കാം. കുറച്ചുകൂടെ കഴിയണം. പിന്നെ നമ്മൾ മനസ്സിലാക്കി നിന്നുകൊണ്ട് അഭിപ്രായം പറയാം, മനസ്സിലാക്കാത്ത അഭിപ്രായം പറയാൻ പാടില്ല. നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയോ അതിൽ നിന്ന് നമ്മൾ അഭിപ്രായം പറയാം. അത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ ഈ മനസ്സിലാക്കി നിന്നുകൊണ്ടാണോ പറയുന്നത്? വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവും. കുറച്ച് ദിവസം ഇതിനെക്കുറിച്ച് കേൾക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ആധികാരികമായ അഭിപ്രായം പറയാം. ഇപ്പോൾ അറിവ് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ ജ്ഞാനത്തെ കുറിച്ച്? പുസ്തകജ്ഞാനം, അങ്ങനെ ഒരു ജ്ഞാനം. അതല്ല. അപ്പോൾ ഈ അറിവെന്ന് പറയുന്നത്, അതിനെ അറിവെന്ന് പറയണമെങ്കിൽ, ഇവിടെ അദ്വൈതികളുടെ അറിവെന്ന് പറയണമെങ്കിൽ അത് സമ്യക്ജ്ഞാനമായിരിക്കും. അങ്ങനെ സമ്യക്ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ജ്ഞാനിയെന്ന് പറയാൻ പറ്റൂ. അത് നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിവുണ്ടായോ കേട്ടറിവുണ്ടായോ അതിലൊന്നും വിഷയമില്ല. നിങ്ങൾ ഏത് ഉപായം സ്വീകരിച്ചു എന്നുള്ളതിൽ ഇതൊന്നുമില്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, പഴയ കാലത്ത് എഴുത്തും വായനയും അറിയാത്തതുകൊണ്ട് കേട്ടറിവിന് പ്രാധാന്യം വന്നു. ഇന്ന് എഴുത്തും വായനയും അറിയാവുന്നതുകൊണ്ട് എഴുതിയും വായിച്ചും അറിയാം. ഏത് ഉപായത്തിലൂടെ അറിയുന്നു എന്നുള്ളതിൽ പ്രാധാന്യമില്ല. എന്തറിയുന്നു എന്നുള്ളത്, എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പുസ്തകം വായിച്ചോ, ഒരാൾ പറയുന്നു നേരിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് കേട്ടോ, എങ്ങനെ ആയാലും മതി, റെക്കോർഡിങ് കേട്ടോ, എങ്ങനെയായാലും അറിവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് സമ്യക്ജ്ഞാനമായി. അതാണ് സമ്യക്ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്. അത് നമ്മളീ പുസ്തകജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പുസ്തകത്തെക്കുറിച്ചുള്ള അറിവാണെങ്കിൽ അത് അല്ല ഇവിടെ ഉദ്ദേശിക്കും. അതിൽ പ്രതിപാദിക്കുന്ന വിഷയം, അത് പ്രതിപാദിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ്. സമ്യക് ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായ ജ്ഞാനമാണ്. ഏത് അറിവ് ആയാലും ശരി, അതെന്തായിരിക്കും? സ്വാഭാവികമായ ജ്ഞാനമായിരിക്കും. എന്തറിവ് നമ്മുടെ ഉള്ളിലുണ്ടായാലും, അത് എങ്ങനെ ഉണ്ടായാലും, എന്തിനെക്കുറിച്ചുണ്ടായാലും, ഈ മൂന്ന് കാര്യത്തിനും എന്തിനെക്കുറിച്ചുണ്ടായാലും, എങ്ങനെ ഏത് ഉപായത്തിലൂടെ ഉണ്ടായാലും, അത് സ്വാഭാവികമായ ജ്ഞാനമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരറിവ്, ഉപാധികളില്ലാതെ ഉണ്ടാകത്തില്ല. ജ്ഞാനമേകം ഹി നിരുപാധികം സ്വാഭാവികം. അഹങ്കാര ധാനവൃത്യാന്വിതം ജ്ഞാനം സ്വഭാവം, ഇതെല്ലാം എന്താണ്? ഭാനവൃത്തിയാണ്. അഹം ബ്രഹ്മേതി യദ്ഭാനം തത് തുര്യം എന്നെല്ലാം പറയും. അത് നമ്മൾ വിശദീകരിക്കും. ഇവിടെ ഇപ്പോൾ അത് വിട്ടിട്ടില്ല, അവിടേക്ക് തിരിച്ചു പോകും. പക്ഷേ ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കുന്ന തെറ്റിദ്ധാരണകൾ മാറ്റണം. രണ്ടുമുണ്ട്. ഒന്നും അറിയാത്തവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അല്പസ്വല്പം അറിയുകയും തെറ്റായൊക്കെ അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നവന് ധരിപ്പിക്കാൻ വലിയ വലിയ പാടാണ്. നിങ്ങളെയൊക്കെ ധരിപ്പിക്കാൻ വെച്ചാൽ വലിയ പാടാണ്. കാരണം 10, 15, 20 വർഷം ഇതൊക്കെ പഠിച്ചവരാണ്. സുരേഷിന് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? 10-20 വർഷത്തെ സർവീസായി. 24 വർഷം പഠിച്ച ആളാണ്. വലിയ പ്രയാസമാണ് മനസ്സിലാക്കി കൊടുത്തത്. ഫ്രഷാണെങ്കിൽ എളുപ്പമാണ്. അവിടെ വയനാടാണ്, ഇടുക്കി ആയതാണ്. വയനാട് പോലെ, പക്ഷേ വയനാടിന് ആശുപത്രി വാസമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ആശ്രമവാസമല്ല, മന്നടം പോലെ വിധിച്ചിരിക്കുന്ന എന്താണ്? ആശുപത്രി വാസം. അതിൻ്റെ ഒരു പ്രയാസമുണ്ടെന്ന്. അപ്പോൾ പുസ്തക ജ്ഞാനം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പറയുന്ന വിഷയം ഉണ്ടൊരു വിഷയം എന്താണ് അവിടെ ചർച്ച ചെയ്യുന്നത്, ആ വിഷയത്തെ ശരിയായി ധരിച്ചു കഴിഞ്ഞാൽ സമ്യക്ജ്ഞാനം. സമ്യക്ജ്ഞാനം എന്ന് പറയുന്ന ആത്മാവിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇത് പുസ്തകമാണെന്ന് പറഞ്ഞാൽ സമ്യക്ജ്ഞാനമാണ്. നിങ്ങൾ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം, ഇതിനെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് സാക്ഷാത്കാരമാണ്. സമ്യക്ജ്ഞാനമാണ്, ഇത് അപരോക്ഷ ജ്ഞാനമാണ്. അല്ല, ആത്മാവിനെ സംബന്ധിച്ച് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടാകും. നമ്മളേത് വിഷയത്തെ അറിയുമ്പോഴും അത് അജ്ഞാന സംശയ വിവരങ്ങളില്ലാതെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് വരും? സമ്യക്ജ്ഞാനമാണ്. അല്ലെങ്കിൽ അതിനാണ് ദൃഢബോധം എന്ന് പറയുന്നത്. മറിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധം. അതൊക്കെ മാറ്റിക്കളയണം, ബ്രെയിനെടുത്ത് വാഷ് ചെയ്ത് കളയണം, ക്ലീൻ ചെയ്ത് വയ്ക്കണം ബ്രെയിൻ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ശരിയായി അറിഞ്ഞാലും അത് സംയോജ്ഞാനമാണ്. ഇതെങ്ങനെ അറിഞ്ഞാലും, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, എന്തുപായത്തിലൂടെ അറിഞ്ഞാലും ശരി, എന്ത് വിഷയത്തെക്കുറിച്ച് അറിഞ്ഞാലും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആത്മാവിൻ്റെ സംയോജ്ഞാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ സംയോജ്ഞാനത്തെക്കുറിച്ച്. നമുക്കിപ്പോൾ ഇവിടെ അതേ ചർച്ച ചെയ്യാൻ പറ്റും. നമുക്ക് മൊബൈലിൻ്റെ സംയോജ്ഞാനത്തെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ ആ സംയോജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ തന്നെക്കുറിച്ച്, ഓരോരുത്തരും അവനവനെ കുറിച്ച് ധരിക്കുകയാണ്. ഈ കാണുന്ന ഈ ശരീരം, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പിണ്ടം, അതാണ് ഞാൻ എന്ന് ധരിച്ചു കഴിഞ്ഞാൽ, കൈയും കാലും അവയവങ്ങളും എല്ലാം ചേർന്ന ഒരു പിണ്ഡമാണ് ഞാനെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? പക്ഷെ അപ്പം ഞാനെന്ന് പറയാൻ പാടില്ല. ശരീരത്തെ എങ്ങനെ അറിഞ്ഞ സംയജ്ഞാനം? ഞാനതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സംയജ്ഞാനം. ശരീരത്തെക്കുറിച്ച് അറിയണം, കൈയും കാലും തലയും ഒക്കെയുള്ള ഒരു അവയവങ്ങളുള്ള ഒന്നാണ് ശരീരം. മാംസം, മജ്ജ, രക്തം, ഇതെല്ലാം ഉള്ളതാണ്. ഇങ്ങനെയല്ല ശരീരത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അത് ശരീരത്തെ സംബന്ധിച്ചുള്ള സംയജ്ഞാനം. പക്ഷെ അത് ഞാനെന്നറിഞ്ഞാൽ അത് സംയജ്ഞാനമല്ലെന്നാണ് ആര് പറയുന്നത്? അദ്വൈതികൾ പറയുന്നു. ബ്രഹ്മത്തെ അറിയുന്നവരെന്നും പറഞ്ഞാൽ പോരാ. ഈ പറയുന്നതെല്ലാം അദ്വൈതികളുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അത് പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞാലും മതി. നിങ്ങൾ ഈ ഇത്രയും ചെറിയൊരു പുസ്തകം പഠിക്കുന്നു അല്ലേ, ഇതിൽ നിന്ന് ശരിയായ അറിവുണ്ടാകില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത് പഠിക്കുന്നു? എന്തിനാ? ഇതിൽ നിന്ന് ശരിയായ അറിവുണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം ഇത് പഠിക്കുന്ന ഇതിൽ നിന്ന് ശരിയായ അറിവുണ്ടാകും എന്നുള്ളതല്ല. അപ്പോൾ ഈ പുസ്തകത്തിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവെന്ന് പറയുമ്പോൾ ഈ പുസ്തകം ആരാ പ്രസിദ്ധീകരിച്ചത്, ഏത് വർഷം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, ഇത് ഏത് പ്രസ്സിലാണ് പ്രിൻ്റ് ചെയ്തത്, ഇതൊക്കെ പുസ്തകത്തിനെ കുറിച്ചുള്ള സംയജ്ഞാനമാണ്. പക്ഷെ അതിനുവേണ്ടിയാണോ നമ്മളിത് പഠിക്കുന്നത്? നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള സംയജ്ഞാനം. ഇതിൽ പല വിഷയമുണ്ട്, ആയിക്കോട്ടെ, അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയത്തെക്കുറിച്ചുകൂടി സംയജ്ഞാനം. അതല്ല, ഇതിൽ പറയുന്ന അദ്വൈതം എന്ന് പറയുന്ന ഒരു വിഷയം, അതിൻ്റെ സംയജ്ഞാനം, അതിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഈ പുസ്തകത്തിൽ അദ്വൈതം എന്ന് പറയുന്നതിന് സമ്യക്കായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം പഠിച്ചാൽ നമുക്കിതിൽ നിന്ന് സമ്യക്കായ അറിവ് ഉണ്ടാകും. അപ്പോൾ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള സമ്യക്ജ്ഞാനം അതാണ്. ഇപ്പോൾ പുസ്തകത്തിൽ ഉള്ള വിഷയത്തെക്കുറിച്ച് അങ്ങനെ ഒരു സമ്യക്ജ്ഞാനം ഉണ്ടായാൽ ഇത് പറഞ്ഞിരിക്കുന്നതാണ്, ഒരാൾ ജ്ഞാനിയാകും. എന്തേ ആ അതിൽ പ്രതിപാദിക്കുന്നത് തന്നെ കുറിച്ചാണെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം താനാണെന്നും അറിഞ്ഞാൽ താൻ എന്താണ്? അറിവുള്ളവനാണ്. ഞാനീന്ന് വെച്ചാൽ അറിവുള്ളവനെന്ന അർത്ഥമാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അകമുഖമായി അറിയായും മായയാം വൻപക പലതും ഭ്രമമേവിടുന്ന പരം. അപ്പം അതിനെ അറിയുന്നത് പുസ്തകത്തിൽ ഒരു വിഷയത്തെ പഠിക്കുന്നു എന്നുള്ള ഇത് അറിഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള രീതിയിൽ അറിയുന്നു. അങ്ങനെ അറിഞ്ഞാൽ എന്ത് പറയും, റോഡിൽ നടന്നു പോകുമ്പം നടന്നു പോകുമ്പോൾ എതിരെ ഒരാൾ വന്ന് ചീത്ത വിളിക്കും, ഉടനെ അവൻ്റെ നേരം ഞാൻ വെറുതെ നടന്നു പോകുന്ന എന്നെ നീ എന്തിനാണോ ചീത്ത വിളിച്ചത്, ഞാനിത് വഴി വെറുതെ നടന്നു പോയത് പറഞ്ഞു അവൻ്റെ നേരെ എന്നും പറയുന്നു തന്നെയല്ല തൻ്റെ പറയുന്ന ആളിനെയാണ് വിളിച്ചത്, തൻ ശൂ ആയ വെടിയായ കേട്ട് കേൾക്കാതിരിക്കാൻ പറ്റും. ഉറച്ച് വിളിച്ചാൽ അതെങ്ങനെയാണ്, തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കാത്ത പോലെ എങ്ങനെ പോകും, പോകാൻ പറ്റും. ആരെങ്കിലും സുരേഷിൻ്റെ മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു പോകും, കുറഞ്ഞു പക്ഷേ എന്തിനാ എന്നെ വിളിച്ചതെന്ന്, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, ഞാൻ വെറുതെ ഇവിടെ ഇരിക്കില്ലേ, എന്തിനാ നീ അത് പറഞ്ഞെന്നെങ്കിലും ചോദിക്കത്തില്ലേ, ഇന്നേ അത് തല്ലുള്ളൂന്ന് പേടിച്ചിട്ടായി. ഇപ്പം സുരേഷിനെ കാണും തടി കുറഞ്ഞ ആളാണെന്ന് ചോദിക്കും, സമ്മതം ഉള്ളതുകൊണ്ടല്ല തടി അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് അല്ല, ഇത്തിരി ആരോഗ്യമുള്ളവനാണെങ്കിൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകും ആ തടിയെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരാധനം ചോദിക്കും അല്ലേ. ഇനി അത് അങ്ങനെ അപ്പോൾ എന്താണോ അത് ഒരാളിങ്ങനെ പിന്നെ ചീത്ത പറഞ്ഞപ്പോൾ താൻ പ്രതികരിച്ചു, അപ്പോൾ അയാൾ പറയണെന്താണ് തന്നെ അല്ല പറഞ്ഞത് പിന്നെയോ, അത് ആ നിൽക്കുന്നവനാണ് തൻ്റെ പുറകെ നിൽക്കുന്നവനോ ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലേ എന്ന് പറഞ്ഞാൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് അറിയണം, വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അത് തന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയണം അല്ലേ. അപ്പം ഇതി പറയുന്ന കാര്യങ്ങൾ തന്നെക്കുറിച്ച് ആണ് പറയുന്നതെന്ന് അറിയുന്നതിനാണ് അകമുഖമായി അറിയുക എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പുസ്തകം പഠിച്ചിട്ട് എന്താണ് ഇതി പറഞ്ഞിരിക്കുന്നത് തന്നെക്കുറിച്ചല്ല എന്ന് തന്നെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് അവന് അറിവ് തന്നെക്കുറിച്ച് അറിവുണ്ടാകത്തില്ല. ഇതി പറയുന്നത് മറ്റാരെങ്കിലും കുറിച്ചാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനം തന്നെ കുറിച്ചാണ് അറിയുന്നതെന്ന് അറിയും. അപ്പോ മുമ്പേ പോയവൻ അങ്ങോട്ട് നിന്ന് പോയാൽ പറഞ്ഞ് നിന്നെ കുറിച്ചല്ല പറഞ്ഞത് പിറകെ എന്നതിനെ കുറിച്ചാണ്, അതുവരെ പിറകെ ഒന്നും വിചാരിച്ച് ഈ മുമ്പേ പോകുന്നവനെയാണ് പറയുന്നതെന്ന്, അപ്പോൾ അവൻ ഉണ്ടാകുന്നു. അപ്പോൾ പിറകെ എന്നവന് മനസ്സിലായി ഓ എന്നെ കുറിച്ചാ, അപ്പം നീ എന്നെ കുറിച്ചാണോ പറഞ്ഞല്ലേ എന്നാ പിടിച്ചോ പറഞ്ഞവനപ്പം തന്നെ എന്ത് ചെയ്ത് അതിന്, അപ്പോൾ തന്നെ കുറിച്ചാണെന്ന് അറിയുമ്പോൾ മാത്രമേ അവൻ അറിവുള്ളവനാകുന്നു. മുമ്പേ പോകുന്നവനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ അവനെന്താ, അവനെ കുറിച്ചൊന്നുമില്ല, അതാ വേറെ ആരെയും കുറിച്ച് പറയും, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. തന്നെ കുറിച്ചെന്നറിയുമ്പോൾ ചൂടാകും അല്ലേ. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ തന്നെ കുറിച്ചാണെന്ന് അറിയണം, അതിനാണ് അകമുഖമായി എന്ന് വെച്ചാൽ അന്തർമുഖമായി അറിയണമെന്ന് പറയും. അങ്ങനെ ഒരു അറിവുണ്ടായാൽ അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ വിഷയം എന്തായി, അപ്പോൾ എന്തിനെ കുറിച്ച് അറിവുണ്ടായി, അതിലിടും അങ്ങനെ തന്നെ കുറിച്ച് അറിയുന്നവനാണ് ഞാനെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അറിയുമ്പോൾ ആ അറിവ് ശരിയായ രീതിയിൽ അറിയണം, ശരിയായ രീതിയിൽ അറിയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, വിചാരം ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആൾ അറിവില്ലാത്ത ആളാണോ പറഞ്ഞത്, പിന്നെ അറിവുള്ള ആൾ പറഞ്ഞിട്ട് അപ്പം ഈ ഗ്രന്ഥ വഴി അറിവില്ലാത്ത ആളാണ്, പിന്നെ അപ്പം ഇപ്പോൾ എഴുതിയ ആൾക്ക് ഒരു വലിയ അത് തന്നെ പുസ്തകം എഴുതിയിരിക്കുന്ന ആൾ ഗുരുവല്ലേ, പിന്നെന്താ കുഴപ്പം? അപ്പൊ ഇത് സംശയമുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതേ തന്നെ നമുക്ക് സംശയം വന്ന നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെന്തായിരുന്നു? അപ്പൊ ഇത് അറിയില്ലാത്ത ആളാണോ ഇത് എഴുതിയെന്ന് ഞാൻ ചോദിക്കുന്നു. അത് ഈ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ സംശയരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതേ തന്നെ അറിയുന്നവന് സംശയം വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് എഴുതിയിരിക്കുന്നത്, ഇത് എഴുതിയിരിക്കുന്ന ഗുരുവാണോ? ശരിയായ അറിവാണോ എഴുതിയിരിക്കുന്നത്? കേട്ട എനിക്ക് സംശയം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? വിചാരം ചെയ്യുക. അതവന് എന്തായിരുന്നു? അതാണല്ലോ ഇതിനകത്ത് ഉള്ള അറിവെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് ഞാൻ പറഞ്ഞ ഗ്രന്ഥത്തിന്റെ വിഷയം നിങ്ങൾക്ക് ഭാഷ അറിയില്ലെങ്കിൽ ഇപ്പൊ ഇതെടുത്തൊരു സാഹിത്യത്തിന്റെ കൊടുത്തിട്ട് വായിക്കാൻ പറഞ്ഞാൽ സാഹിത്യം എന്ത് ചെയ്യും? അതല്ല പറയുന്നു, ഭാഷയുടെ കാര്യമുണ്ട്. അതിന് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം, വിഷയത്തെയാണ് നമ്മൾ അറിയേണ്ടത്. ഇതിൻ്റെ ഭാഷയല്ല, ഇതിൻ്റെ സംസ്കൃതവും മലയാളവും പഠിക്കുകയല്ല, ഇതിൻ്റെ വിഷയം. നിങ്ങൾക്ക് ഭാഷ അറിയില്ലെങ്കിൽ തീർന്നു. പിന്നെ മണ്ണുണ്ട് സായിപ്പിൻ്റെ കൊടുത്തു കഴിഞ്ഞു ദൈവമേ കാറ്റ് കൊള്ളുക അങ്ങെന്ന് പറയും സായിപ്പ്. അത് സായിപ്പിന് ഭാഷ അറിയാത്തതുകൊണ്ട്. നമ്മൾക്ക് സംശയം പുസ്തകത്തിലല്ല സംശയം, പിന്നെ എവിടെയാ? നമുക്കാണ് പറഞ്ഞ ആളിൻ്റെ വാക്കുകളിലും അല്ല സംശയം. അപ്പം നമ്മളോട് നേരിട്ട് പറയുന്നില്ല, അത് എഴുതി വച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. എഴുതി വച്ചിരിക്കുന്നത് നേരിട്ട് പറയുന്നത് ഒക്കെ ഒരുപോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ നേരിട്ട് പറയുക എന്ന് പറയുന്നത്, പണ്ട് എഴുത്തും വായനയും അറിയാത്ത കാലത്താണ് ഈ ശ്രവണം ശ്രവണമെന്ന് പറഞ്ഞ് ഇത്രയും പ്രാധാന്യമുണ്ട്. വായിക്കുക എന്ന് പറയുന്നത് ശ്രവണമാണ്, ആദ്യം മനസ്സിലാവും. കേൾക്കുന്നു മാത്രമാണ്, പണ്ട് എഴുതാൻ കഴിയാത്തതുകൊണ്ട് കേൾക്കുന്നതിന് ശ്രവണമാണ്. ഇന്ന് വായിക്കുന്നതും ശ്രവണമാണ്. പണ്ട് അങ്ങനെ ഒരു ഉപായം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് പറയണെങ്കിൽ ഭാഷ അറിയത്തില്ല, സംസ്കൃതം വളർത്തി അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഭാഷ അറിയുക അങ്ങനെ സംസ്കൃതം അറിയുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രാഥമികമായ യോഗ്യതകളാണ്. ഇത് ഈ പുസ്തകം എടുത്തിട്ട് രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയുടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇപ്പൊ രണ്ടര വയസ്സുള്ള കുട്ടിക്ക് സംസ്കൃതം അറിയത്തില്ല, അറിയാമോ? അപ്പൊ അതിന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. 50 വയസ്സായാലും ഒരാൾക്ക് സംസ്കൃതം അറിയത്തില്ലെങ്കിൽ അയാൾ 2.5 വയസ്സിലെ കുട്ടി പോലെ തന്നെ സംസ്കൃതത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അത് മറ്റൊരു വിഷയമാണ്. ഇനി 2.5 വയസ്സുള്ള കുട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മലയാളം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സായിപ്പ് 100 വയസ്സ് എന്നാണ്, മലയാളം അറിയില്ലെങ്കിൽ 2.5 വയസ്സിൻ്റെ കുട്ടി പോലെയാണ്. അപ്പം അതൊന്നുമല്ല വിഷയം, അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമികമായ യോഗ്യതയൊക്കെ നമുക്ക് വേണം എന്നർത്ഥം. അല്ലാതെ നമ്മൾ 2 വയസ്സിലെ തൊട്ടിൽ കിടന്നാൽ ഇത് തലക്ക് വെച്ച് തന്ന ബോധം ഉണ്ടാകും. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ വച്ചുകൊണ്ടാണിത് പറയുന്നത്. അങ്ങനെ പ്രാഥമികമായ യോഗ്യതയൊക്കെ ഉള്ള ഒരാളിന് സംസ്കൃതത്തിൽ നിന്ന് മനസ്സിലാകണമെങ്കിൽ സംസ്കൃതം അറിയണം, അല്ലെങ്കിൽ സംസ്കൃതത്തെ മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന വായിച്ച് മനസ്സിലാക്കും. സംസ്കൃതം ഒരാൾക്കറിയത്തില്ല, സംസ്കൃതമല്ല അത്, മലയാളത്തിലാണ് അതിനെ ഒരാൾ എഴുതി അത് വായിച്ച മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് വായിച്ച മനസ്സിലാകത്തില്ല. സംസ്കൃതം തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഭാഷയ്ക്കല്ല അവിടെ പ്രാധാന്യം, വിഷയത്തിനാണ്. ഏത് ഭാഷയെ പറഞ്ഞാലും അപ്പോൾ അത് ഈ എല്ലാ ഗ്രന്ഥങ്ങളും ഇന്നത്തെ കാലത്ത് എല്ലാവരും പഠിക്കുന്നത് അവരവരുടെ ഭാഷയിലാണ്. വൈദിക സംസ്കൃതം ഇന്ന് എത്ര പേർക്കറിയാം? ആർക്കും അറിയത്തില്ല. എല്ലാവരും പഠിക്കുന്ന ഇംഗ്ലീഷും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെയാണ്. ബൈബിൾ എഴുതിയ ഭാഷ ഇന്ന് എത്ര പേർക്കറിയാം? അറിയത്തില്ല. ഇന്നത്തെ ഭാഷകളിലാണ് പഠിക്കുന്നത് ആൾക്കാർ. ഭാഷയല്ല അവിടെ പ്രധാനം, ആശയമാണ്. പിന്നെ ഭാഷ പഠിച്ചാൽ നല്ലത് എന്ന് പറയും. ഞാനിപ്പോൾ സംസ്കൃതത്തിലാണോ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവും. ഇനി സംസ്കൃതത്തിൽ പറയാൻ പോയാൽ മനസ്സിലാവും? ഇത്രയും വ്യക്തമായി മനസ്സിലാകത്തില്ല. അല്പസ്വല്പമൊക്കെ മനസ്സിലാവും. സുരേഷിനൊക്കെ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുറേയൊക്കെ പിടിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് മനസ്സിലാവുന്നുള്ള ഭാഷയിൽ പറയുക. അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഉണ്ടാകുന്ന അറിവ്. അപ്പം നമ്മൾ പുസ്തകജ്ഞാനം എന്ന് പറയുന്നുണ്ട്. പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണെങ്കിൽ അത് മതി. ആ വിഷയജ്ഞാനമാണ് മുഖ്യം. അത് പുസ്തകത്തിൽ നിന്നുണ്ടായോ കേട്ടുണ്ടായോ ചിന്തിച്ചുണ്ടായോ എന്നുള്ളതല്ല. മനസ്സിലായോ? അങ്ങനെ ഒരറിവുണ്ടാകും. അങ്ങനെ അറിവുള്ളവനെ അറിവുള്ളവനെന്ന് പറയും. സംസ്കൃതത്തിലാണ് എന്ത് പറയുന്നത്? ജ്ഞാനി. അല്ല, ജ്ഞാനി എന്ന് പറഞ്ഞാൽ രണ്ട് കൊമ്പ് മുളച്ചവനെന്നുള്ള അർത്ഥമല്ല. ജ്ഞാനി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൊമ്പൊന്നും മുളയ്ക്കുന്നു. നിങ്ങൾ ജ്ഞാനിയുടെ തലയിൽ പോയി തടവി നോക്കി, അവിടെ പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ കൊമ്പൊന്നും കാണത്തില്ല. മനുഷ്യൻ്റെ സാധാരണ തല പോലെ തന്നെ. ഞാനീ കൊമ്പുള്ള ആളെന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കറിവുണ്ടോ അവനെന്താണോ അറിവുള്ളവനാണ്, ജ്ഞാനിയാണ് എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അദ്വൈതം. ആ അദ്വൈതത്തെക്കുറിച്ച് ആർക്കാണോ ബോധമുള്ളത് അവനാണ് ജ്ഞാനി എന്ന് പറയും, അറിവുള്ളവൻ. ആ അറിവിനെയാണ് പറയുന്നത് എന്ത്? സമ്യക്ജ്ഞാനം, ദൃഢജ്ഞാനം, അപരോക്ഷജ്ഞാനം, സാക്ഷാത്കാരം എന്നെല്ലാം പറയും. ഈ രീതിയിൽ നമുക്ക് ജ്ഞാനത്തെയും ജ്ഞാനിയെയും മനസ്സിലാക്കാം. അത് കൂടുതൽ വ്യക്തത ചിന്തിച്ച് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കേട്ടാൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കൂടെ വേണം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നില്ല, അതിന് പകരം ഞാൻ ചിന്തിക്കും. ഞാൻ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടെ ചിന്തിച്ചാലും മതി. മനസ്സിലായോ? ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളുടെ കൂടെ എൻ്റെ കൂട്ടത്തിൽ ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആവർത്തിക്കുന്നത്. നമുക്ക് പാട്ട് വലുതായിട്ട് അറിയില്ലെങ്കിലും കൂടെ പാടാൻ അറിയാം. ശബ്ദം പതുക്കെ താഴ്ത്തി പാടണമെന്നേ ഉള്ളൂ. ശബ്ദം ഉയർത്തരുത്, അപശ്രുതികളുണ്ടാവരുത്. അപ്പം ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ അത് ചിന്തിച്ചാണ് അറിയേണ്ടത്. ഇത് സമാധിയിലെ ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പം പറയുന്നതിനെ കുറിച്ച് ദൃഢബോധം, ജാഗ്രത ഉണ്ടാകുന്ന ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായാലും അയാൾ ജ്ഞാനി തന്നെയാണ്. അറിവുള്ളവൻ അറിവുള്ളവനെ പിന്നെ അറിവുള്ളവൻ എന്നല്ല എന്ത് പറയും? വേറെ എന്തെങ്കിലും പറയാൻ പറ്റും? ഏത് വിഷയത്തിൽ അറിവുണ്ടായാലും അവിടെ ആ വിഷയത്തിൽ അയാൾ ജ്ഞാനിയാണ്. അപ്പം ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തെ കുറിച്ച് പറയും. നമുക്ക് അത് തന്നെ നമുക്ക് ഒരുപാട് വിഷയത്തിൽ ജ്ഞാനമുണ്ട്. ലോകത്തിലുള്ള ഒരുപാട് വിഷയത്തെക്കുറിച്ച് ജ്ഞാനമുണ്ട്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് ജ്ഞാനമുണ്ട്, വാട്സാപ്പിനെ കുറിച്ച് ജ്ഞാനമുണ്ട് അല്ലേ, ഒരുപാട് ജ്ഞാനങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ജ്ഞാനമുള്ളവരാണ്, അറിവുള്ളവരാണ്. അതുപോലെ ആത്മാവ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അതിൽ നിന്ന് ശരിയായ അറിവുണ്ടായാൽ നമ്മൾ ആത്മാവിനെ കുറിച്ച് ജ്ഞാനമുള്ളത്. ആ ജ്ഞാനത്തെ അല്ല മോക്ഷമെന്ന് പറയുന്നത്. മോക്ഷമെന്ന് പറയുന്നത് എന്തിനാ? എന്തിനാ അറിയുന്നു ആ വിഷയം? അതിന് നമുക്ക് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിന് വിഷയമെന്ന് പറയും. വാസ്തവത്തിൽ അത് നിരുപാധികമാണ്. എന്നാലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് പറയും? വിഷയം. അപ്പോൾ ആ വിഷയം ആണെന്ത് മുക്തി എന്ന് പറയുന്ന അതിനെയാണ് എന്ന് ഇങ്ങനെ വ്യക്തമായി തരികയാണ്. അത് ഒരു വിഷയമെന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധ മാറിക്കുവാതിരിക്കാനാണ് പറഞ്ഞത്. അഭിമുഖമായി അറിയുക, അന്തർമുഖമായി അറിയും. അവിടുത്തെ വിഷയമെന്ന് പറയുന്നത് എന്താണോ സയൻസും കണക്കും പോലെ അല്ല, പിന്നെയോ അവനവൻ തന്നെയാണ് ഇവിടുത്തെ വിഷയം. അവനവനെ കുറിച്ച് അറിയും, അതിനാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാന്ന് പറഞ്ഞാൽ തന്നെ താനെന്നാണ് എൻ്റെ അർത്ഥം. ആത്മാ അല്ലാതെ ചിറകും ബാലും ഒക്കെ ഉള്ള ഒരു സാധനം ഒന്നുമല്ല ആത്മാന്ന് വെച്ചാൽ താൻ. ആത്മജ്ഞാനം എന്ന് വെച്ചാൽ തന്നെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് വെച്ചാൽ തന്നെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. അത് ശരിയായി അറിയണം, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് കത്തുന്നുണ്ടോ? ഏ ആ കത്തി തുടങ്ങി.